വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈച്ചോടും വെക്കണ കിഴക്കില്ലേ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്താവോ വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈച്ചോടും വെക്കണ കിഴക്കില്ലേ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്താവോ കൂട്ടുകെട്ടിലെ വീര ഞാൻ കെട്ടുകെട്ടി അങ്ങ് പോണൻ ചങ്ങായി കണ്ണടച്ചൊന്നു നിന്നാൽ നിൻ മുന്നിലായി വന്നു നിൽക്കാം ചങ്ങായി കഥ തിരഞ്ഞു മുന്നിൽ വഴിയൊരുങ്ങി പടിക്കേറിയേറി ഞാൻ കറങ്ങി പിന്നെ ആറ്റിലാറാടി മതിച്ചേ ആരാരെ തേടാനായി പൂക്കാത്ത മാവിന്റെ കൊമ്പിൽ കായ്ക്കാത്ത കനി തേടി നടന്നു നാടാകെ നടന്നു ഞാൻ അലഞ്ഞേ ഞാൻ വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈ ചോടും വെക്കണ കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്താവോ വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈ ചോടും വെക്കണ കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ ഞാൻ കെട്ടുകെട്ടി അങ്ങ് പോണൻ ചങ്ങായി എട കണ്ണടച്ചൊന്നു നിന്നാൽ നിൻ മുന്നിലായി വന്നു നിൽക്കാം ചങ്ങായി കളി പറഞ്ഞു നേരം അങ്ങ് പോയി എട ദൂരമുണ്ട് എനിക്ക് താണ്ട എവിടേക്കു മാഞ്ഞു പോയാലും എന്നുള്ളിൽ നീയല്ലേ ഒരു ഞാറ്റുപാട്ടിന്റെ ഈണം എൻ കാതിൽ മൂളുന്നതെങ്ങോ കതിലൊന്നു കാണാൻ കൊതിച്ചു ഇനി അങ്ങോട്ടിങ്ങോട്ടങ്ങോട്ടിങ്ങോട്ടങ്ങോട്ടിങ്ങോട്ട് വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈ ചോടും വെക്കണ കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്താവോ വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈ ചോടും വെക്കണ കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തി തൈച്ചോടും വെക്കണ കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്താവോ വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തി തൈച്ചോടും വെക്കണ കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്താവോ വടക്ക്